അപേക്ഷിതേജവിദ്യാസർവാണ്യാശ്രമകർമാണി എന്ന അത്യന്തം അനപേക്ഷ ഏവ. ഇവിടെ ഈ അധികരണത്തിൽ പറയുന്നു, മുൻ അധികരണത്തിൽ പറഞ്ഞതുപോലെയല്ല. അവിടെ പറഞ്ഞു ഞാൻ കർമ്മത്തെ അപേക്ഷിക്കുന്നില്ല, പക്ഷെ ഇവിടെ പറയുന്നു അപേക്ഷ തേജ വിദ്യ വിദ്യ ഞാനും കർമ്മത്തെ അപേക്ഷിക്കുന്നു. സർവാണി ആശ്രമകർമ്മമാണ്, സർവ ആശ്രമകർമ്മങ്ങളെയും അത്യന്ത അനപേക്ഷയോ, അത്യന്ത അനപേക്ഷമല്ല, തീരെ അപേക്ഷിക്കാതിരിക്കുന്നു എന്നില്ല എന്ന് പറയുമ്പോൾ അപേക്ഷിക്കുന്നില്ലെന്നും പറയാം. അത് വിശദീകരിക്കുന്നു. ഞാൻ വിരുദ്ധമിതം വചനം അപേക്ഷതേജ ആശ്രമകർമാണി വിദ്യ എന്ന അപേക്ഷതേജ് പൂർവാധികരണത്തിൽ പറഞ്ഞു വിദ്യകർമ്മങ്ങളെ അപേക്ഷിക്കുന്നില്ല. ഈ അധികരണത്തിൽ പറയുന്നു അപേക്ഷിക്കുന്നു. ഇത് വിരുദ്ധമാണല്ലോ. ഞാൻ വിരുദ്ധമിതം വചനം, പരസ്പര വിരുദ്ധമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. അപേക്ഷതേ ചാശ്രമകർമാണി വിദ്യ എന്നാപേക്ഷത അപേക്ഷിക്കുന്നു, അപേക്ഷിക്കുന്നില്ല. നേതി ബ്രഹ്മ എന്ന് വെച്ചാൽ രണ്ടും ശരിയാണ്, വിരോധമില്ല എന്നർത്ഥം. അത് വിശദ ഉത്പന്നാഹ വിദ്യ ഫലശ്രദ്ധയും പരതി ഇന്ന കിഞ്ചിത് അന്യ അപേക്ഷത. ആരംഭത്തിൽ പറഞ്ഞ കാര്യം വിദ്യ ഉത്പന്നമായ ഉത്പന്നാഹിവിദ്യ ഫലസിദ്ധിം പ്രതി, അത് ഫലസിദ്ധിയെ സംബന്ധിച്ച് നഖിഞ്ച് തന്നെ അപേക്ഷത്തെ, അത് അതിൻ്റെ ഫലസിദ്ധി അതിന് അതൊന്നിനെ അപേക്ഷിക്കുന്നില്ല. പിന്നെ അപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് ഉത്പത്തിം പ്രതി അപേക്ഷത്തെ, ഉത്പത്തിയിൽ അത് അപേക്ഷിക്കുന്നു. അത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചാണ് ജ്ഞാനം എന്തുകൊണ്ട് എന്താ ഫലത്തിൻ്റെ കാര്യത്തിൽ കർമ്മത്തെ അപേക്ഷിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇക്കാര്യത്തില് വാചസ്പതി മിശ്രന്റെ അതിൻ്റെ വിശദീകരണം വ്യാഖ്യാനം, അത് വാചസ്പതി മിശ്രന്റെ വ്യാഖ്യാനത്തിനാണ് പിൽക്കാലത്ത് വളരെ പ്രചാരമാണ്. അത് കൂടുതൽ വളരെ പേർക്കത് സ്വീകാര്യമാണ്. അതിവിടെ പറയുന്നത് വിശദീകരിക്കുന്നു. തുടക്കത്തിൽ തന്നെ ചതുസൂത്രയിൽ അക്കാര്യം, അതായത് വാചസ്പതി മിശ്രന്റെ പ്രക്രിയ വിശദീകരിച്ചാണ്. എന്നാലിവിടെ അത് സംഗ്രഹിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് വിദ്യുത്പത്തി എന്നുള്ള കാര്യം. ഭാഷകാരൻ അങ്ങനെ വിശദീകരിക്കുന്നില്ല. ഭാഷകാരൻ പറയുന്നു നമ്മൾ ലളിതമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വാചസ്പതി പറയുന്നത് ചതസ്രഹ പ്രതിപത്തയോ ബ്രഹ്മണി. ബ്രഹ്മജ്ഞാനം നാല് തരത്തിലുണ്ട്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇത് വാചസ്പതിയുടെ സംഭാവനയാണെന്നുള്ള അറിയത്തില്ല. നാലോ തരത്തിൽ സംഭവിക്കുക. അത് ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് ശരിയാണ്, പക്ഷേ പ്രക്രിയയുടെ ഭേദം വരുന്ന വ്യത്യാസം. പ്രഥമ തപത് ഉപനിഷത് വാക്യശ്രവണ മാത്രാഭവതി യാങ്കില അജക്ഷതേ ശ്രവണമിതി. ആദ്യത്തെ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ഉപനിഷത് വാക്യ ശ്രവണം കൊണ്ട്. അപ്പൊ ആ ജ്ഞാനത്തിന്റെ പേര് ശ്രവണം എന്നാണ്, ശ്രവണജ്ഞാനം. അത് കേട്ട് അറിയല്ല, വേറെ വഴി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതിന് പേര് പറഞ്ഞത്. കാരണം ഒന്ന് എഴുതി വായിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. വേദത്തെ സംബന്ധിച്ച് എഴുത്തൊക്കെ ഉണ്ടായിരുന്നു, ഭാഷ വാജസ്പയുടെ കാലഘട്ടത്തിലുള്ള എഴുത്തുണ്ട്, പക്ഷേ വേദം അന്നും എഴുതി വായിക്കത്തില്ല. അതുകൊണ്ട് ശ്രവണ ശ്രവണം എന്നുള്ള ആ പേരിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കേട്ട് തന്നെ അറിയണം, വേറെ വഴിയൊന്നുമില്ല. വീണ്ടും ശ്രവണത്തിലേക്ക് മനുഷ്യൻ തിരിച്ചു വന്നു. ഇന്ന് മനുഷ്യർ വായിക്കാറില്ല, പഴയ രീതിയിലേക്ക് തന്നെ പോയി. ഇന്ന് കേൾക്കുകയായിരുന്നു. പണ്ട് കേൾക്കുന്നതിന് വേറെ ഒരു വഴിയില്ല. ഉപാധ്യായന്റെ മുമ്പിൽ പോയി തന്നെ ഇരിക്കണം. ഇന്ന് യൂട്യൂബുണ്ട്, എന്തെല്ലാം ഉണ്ട്. പക്ഷേ സംഗതി അത് തന്നെ തിരിച്ചു വന്നു. ശ്രവണം നേരെ വായിക്കുന്നു. പണ്ടതായിരുന്നു. ഇതിനെ ശ്രവണമെന്ന് പറയുന്നു. ദിയ മീമാംസ സഹിത തസ്മാദേവ ഉപനിഷദ് വാക്യ യാം ആചക്ഷതേ മനനം. രണ്ടാമത് വരുന്നത് മനനം. അതും ആ ഉപനിഷത്ത് വാക്യങ്ങളിൽ നിന്ന് തന്നെ. പക്ഷെ അവിടെ കൂടുതലായിട്ടുള്ള എന്താണോ മീമാംസ. മീമാംസ എന്ന് പറഞ്ഞാൽ മനനം, അതുകൂടിയുണ്ട്, മനനം കൂടിയുണ്ട്. അതിനെ പറയുന്നു. അപ്പൊ ശ്രവണത്തെ സംബന്ധിച്ച് അതിൻ്റെ അർത്ഥ വിചാരം ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ താല്പര്യമെന്ന് ചിന്തിക്കുന്നു. അതും അന്നത്തെ കാലഘട്ടത്തിൽ അതും സംവാദ രൂപത്തിലാണ്. ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നു, ഗുരുവിനോട് സംശയം ചോദിക്കുന്നു, മറുപടി പറയുന്നു. എഴുത്തിനും വായനയ്ക്കൊന്നും വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മനനവും ശ്രവണത്തെ ആശ്രയിച്ചാണെന്ന് പറയും. അവിടെ ഒരാൾ വേണം, എന്നാലേ മനനം ശരിയാകത്തുള്ളൂ. അല്ല സ്വയം തീരുമാനിക്കാം ഏതിൻ്റെ താല്പര്യം ഇന്നതാണ്. തീരുമാനിച്ച ഒരാളുടെ സഹായമില്ലാതെ സാധിക്കില്ല. അപ്പം അവിടെ മനനത്തിനും ആവശ്യമുണ്ട്. ഇന്ന് നമ്മൾ പുസ്തകത്തെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ ആധുനിക ഉപകരണങ്ങളെ ആശ്രയിക്കുന്നു. അന്ന് പ്രധാനമായും ആശ്രയിച്ചിരുന്നത് അവിടെയും ആചാര്യനെ തന്നെ. അതും ശ്രവണത്തെ ആശ്രയിച്ചിട്ട് തന്നെ. ആദ്യത്തെ നിന്നുണ്ടാവുന്നത് സാമാന്യജ്ഞാനം. അതിൽ സംശയങ്ങളും എല്ലാം ഉണ്ടാകാമല്ലോ. മനനത്തിലൂടെയാണ് അതിൽ ഉറപ്പ് വരുന്നത്. മൂന്നാമത് വരുന്നതാണ് തൃതീയ ചിന്ത സന്തതിമയി യാമാചക്ഷത നിധിധ്യാസനം. മൂന്നാമത്തത് ചിന്ത. നിധ്യാസനം എന്ന് പറഞ്ഞാൽ ചിന്ത തന്നെ, സന്തതിമയായ ചിന്ത എന്ന് വെച്ചാൽ ഒരേ രൂപത്തിലുള്ള ചിന്ത. മനനം എന്ന് പറയുമ്പോൾ പൂർവപക്ഷം സമാധാനം എല്ലാം വരും. അതിന് തത്വത്തെ ഗ്രഹിച്ചിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്, കൂടുതൽ ഏകാഗ്രമായി തത്വത്തെ സംബന്ധിച്ചുള്ള ചിന്ത. എന്നുവെച്ചാൽ അവിടെ വികല്പങ്ങളില്ലാതെ ഞാൻ പറയുന്നത് സന്തതി സന്തതി എന്ന് പറയുന്നത് ചിന്താപ്രവാഹം, ഒരേ ജാതിയിലുള്ള ചിന്താപ്രവാഹം. സജാതീയ വൃത്തി എന്നെല്ലാം പറയുന്നു, സജാതീയ വൃത്തി പ്രവാഹം എന്ന് പറയുന്നു. അവിടെ പിന്നെ വികല്പങ്ങളൊന്നും കൊണ്ടുവരാതെ സത്താണ്, ചിത്താണ്, ആനന്ദമാണ്, നിത്യമാണ്, മുക്തമാണ്, പരിച്ഛിന്നമാണ്, ഇങ്ങനെ ബ്രഹ്മവിശേഷങ്ങളോടുകൂടി ചിന്തിക്കുക. അവിടെ പിന്നെ അതാണോ ഇതാണോ എന്നുള്ള വികല്പമില്ല. മനനത്തിലാണ് വികല്പം വരുന്നത്. നിത്യമാണോ അസത്യമാണോ അനിത്യമാണോ ഏകമാണോ അനേകമാണോ ഇതെല്ലാം മനനത്തിൽ ഒരു തീരുമാനിക്കണം. പല പക്ഷങ്ങളുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും വരും. ഇത് തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, കേവലം ചിന്ത മാത്രം. അതിന് തൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യത്തിനവിടെ ആചാര്യനൊന്നും ചെയ്യാനില്ല. അതുപോലെ ഒരു മന്ത്രമോ ഗുരു ഉപദേശിച്ചു കൊടുക്കുന്നു, ശിഷ്യനതിനെ ആവർത്തിക്കുന്നു, അത് പിന്നെ ആചാര്യന് പിന്നെ ഇവിടെ ജോലിയൊന്നുമില്ല, ശിഷ്യനാണ് ചെയ്യേണ്ടത്. മന്ത്രം ദീക്ഷ സ്വീകരിച്ചയാളല്ലേ പിന്നെ ചെയ്യുന്നു. പ്രത്യ ആവർത്തി എന്ന് പറയുന്നത് അവനവൻ ചെയ്യേണ്ട കാര്യമാണ്, അത് പിന്നെ വേറെ ആർക്കും ഇടപെട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സന്തതിമയി എന്ന് പറഞ്ഞത്. ചിന്താ പ്രവാഹം നിധ്യാസനം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യും. അതുകൊണ്ട് തീരുന്നില്ല. ഇനി നാലാമതൊന്നുകൂടെയുണ്ട്, ചതുർത്ഥി. ഇതാണ് വിദ്യയ്ക്ക് നാല് ഭാഗങ്ങളുണ്ടെന്ന് വാചസ്പതിശ്വരൻ പറയും. സാക്ഷാത്കാരവതി വൃത്തിരൂപ നാന്തരീയകം ഹി തസ്യ കൈവല്യം. അടുത്ത് ഇതും കഴിഞ്ഞിട്ട് ഇനി നാലാമതൊന്നുണ്ടാകുന്നതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഈ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അത് ജ്ഞാനമാണ്, ജ്ഞാനം. പക്ഷെ അത് വൃത്തിരൂപജ്ഞാനം. ആ വൃത്തിരൂപജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനമാണല്ലോ. അപ്പൊ പിന്നെ സാക്ഷാത്കാരം ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വ്യത്യാസം പറയുന്നു? അങ്ങനെയല്ല, ഇത് അന്ധകരണവൃത്തിയുടെ ബ്രഹ്മാകാര പരിണാമം എന്ന് അതിനെ വിശദീകരിക്കുന്നു. അതൊരു ജ്ഞാനത്തിന് വാചസ്പതി മിശ്രം കൊടുക്കുന്ന ഒരു വിശദീകരണമാണ്. ഇതാണ് പിൽക്കാലത്ത് ഭാഷകാരന് ശേഷം കൂടുതലും ചർച്ച ചെയ്തത് ഈ ജ്ഞാനത്തെക്കുറിച്ചാണ്. അതിന് തുടക്കമിട്ട ആള് വാചസ്പതി മിശ്രനാണ് എന്നാണ് നമ്മുടെ അറിവിൽ. കാരണം അങ്ങനെ ഒരു വൃത്തിജ്ഞാനം, സാക്ഷാത്കാരം എന്ന് പറയുന്നത് വൃത്തിജ്ഞാനമാണ്. ജ്ഞാനത്തെ വൃത്തി എന്ന് പറയുന്നതിന് ആർക്കും എതിർപ്പില്ല. കാരണം നിരുപാധികമായ ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മം തന്നെ. സ്വാഭാവികമായ ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് വൃത്തിജ്ഞാനമാണ്. അന്ധകരണ വൃത്തി സഹായമില്ലാതെ അത് അങ്ങനെ ഒരു വൃത്തിജ്ഞാനം ഉണ്ടാകത്തില്ല. അതും ആ വൃത്തിജ്ഞാനം സംബന്ധിച്ച് പറയുന്ന അത് പലതരത്തിൽ അതിനെക്കുറിച്ച് പറയും, വിശദീകരിക്കും. അതിൽ തന്നെ പല വ്യാഖ്യാനങ്ങൾ. അത് എങ്ങനെയാണോ സൂര്യൻ്റെ മുമ്പിലെ കണ്ണാടി സൂര്യനെ പ്രതിബിംബിക്കുന്നത്, അതുപോലെ ബ്രഹ്മസാന്നിധ്യത്തിൽ സാത്വികമായ അന്ധകരണ വൃത്തി ബ്രഹ്മചൈതന്യത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു ചൈതന്യത്തെ. അത് വൃത്തിയുടെ ശുദ്ധത അനുസരിച്ച് പ്രകാശവും ഇതിന് മാറ്റം വരും. കണ്ണാടിയുടെ മിനുസം തിളക്കമനുസരിച്ച് പ്രകാശത്തിന് സ്പഷ്ടത വരും. അവ ഉള്ളിൽ സദാ രാജസ താമസ സാത്വിക വൃത്തികൾ ഉണ്ടെങ്കിലും ആത്മജ്ഞാനത്തിൻ്റെ പ്രകാശം ആർക്കും അനുഭവപ്പെടുന്നില്ല. അപ്പം അവിടെ സാത്വികമായ വൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇത് വരുന്നത്. സംഖ്യന്മാരിൽ നിന്നാണ് ഈ പ്രക്രിയ. ഇവിടെ സംഖ്യന്മാരുടെ പ്രക്രിയയും അദ്വൈതി അതിനോടുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഗുണപരിണാമം എന്ന് പറയുന്നു, എന്ന് പറയുന്നത് സംഖ്യന്മാരുടെ അത് അന്ധകരണ പരിണാമത്തെ കുറിച്ചൊക്കെ വളരെ വിശദമായി അവരാ പറയുന്നു. ഗുണം സത്വം ലഘുപ്രകാശകം ഇഷ്ടം വഷ്ടംഭകം ചലഞ്ചരജ ഗുരുവർണകമേവ തപ തമഹ പ്രദീപവച്ച അർത്ഥതോ വൃത്തി. ഇങ്ങനെയെല്ലാം സംഖ്യന്മാർ ഗുണങ്ങളെ നിരൂപണം ചെയ്തിട്ട് അതിൻ്റെ പ്രദീപത്തെ പോലെ ഇത് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു. എങ്ങനെയാണോ ദീപം, എണ്ണ, തിരി, വിളക്ക് ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടാണ് നമ്മൾ പ്രകാശമായി അവിടെ കാണുന്നത്. അതുപോലെ ഈ വൃത്തികളെല്ലാം കൂടെ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു. സംഖ്യശാസ്ത്രത്തിൻ്റെ വിഷയം അതിങ്ങനെ കൂടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബ്രഹ്മജ്ഞാനമാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും തെളിച്ചം പോലെ പ്രകാശം പോലെ. അപ്പോൾ ബ്രഹ്മാകാര വൃത്തി എന്ന് പറയുമ്പോൾ അതിസൂക്ഷ്മവും സാത്വികവുമാണത്, രണ്ടുമുണ്ട്. അപ്പോൾ രജ സിന്റെയും തമസിന്റെയും മാലിന്യം കുറയുമ്പോൾ അന്യോന്യ ആശ്രയ അഭവ ജനന മധു മിഥുന വൃത്തേശ്ച ഗുണാഹ എന്നാണ് അവരുടെ സിദ്ധാന്തം. അന്യോന്യ ആശ്രയ അഭിഭവ ജനന മിഥുന വൃത്തേശ്ച. അതെന്നുവെച്ചാൽ ഇതിങ്ങനെ പരസ്പരം കീഴ്പ്പെടുത്തിയും വിജയിച്ചും പലതരത്തിലത് പ്രവർത്തിച്ചിട്ട് ആണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സാത്വികമായി മാറാം, അതിനുള്ള സാധ്യത അതിലുണ്ട്. ഇതാണ് യോഗശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം. ഇതാണ് ഭാമതീകാരൻ ഇങ്ങനൊരു പ്രക്രിയ കൊണ്ടുവരുന്നതിന് ആശ്രയിക്കുന്നത് യോഗ പതഞ്ജലിയുടെ യോഗസൂത്രങ്ങളെയാണ്. ശരിക്കും ആ യോഗസൂത്രങ്ങളെ വ്യാഖ്യാനിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രക്രിയ വരുന്നത്. പതഞ്ജലിയാണെങ്കിലോ പൂർണ്ണമായും സംഖ്യ തത്വത്തെ പിന്തുണ്ടാണ് പതഞ്ജലി. എന്നുവെച്ചാൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വേറെ ഒന്നുമില്ല പതഞ്ജലി പറയാൻ. സംഖ്യന്മാർ പറയുന്ന ഈ ചലഞ്ച ഗുണവൃത്തം എന്ന് പറയുന്ന മുഖ്യമായ സിദ്ധാന്തം, ഗുണങ്ങൾ എപ്പോഴും സമൂഹം ഒരുമിച്ചിങ്ങനെ പ്രണമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള സിദ്ധാന്തത്തെ ആശ്രയിച്ചിട്ടാണ് പോകുന്നത്. അദ്വൈതമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഇന്നിപ്പോൾ ആൾക്കാർ അത് വ്യാഖ്യാനിക്കും, അതിൻ്റെ ഇടയ്ക്ക് അദ്വൈതവും കൊണ്ടുവരും, അത് മറ്റൊരു വിഷയം. പക്ഷേ അതാണ് നമുക്ക് സംഖ്യത്തെ യോഗത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അദ്വൈതം അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? കപിലനും പതഞ്ജലിയെല്ലാം കൃത്യമായി അവരുടെ സിദ്ധാന്തത്തെ നിർവചിച്ചിട്ടുണ്ട്, ഇന്നതാണ്. അതൊരു സംശയത്തിനും ഇടയില്ലാത്ത രീതി. അതിനകത്ത് അദ്വൈതത്തെ കൊണ്ട് കയറ്റാൻ ഒരു വഴിയില്ല. പക്ഷേ നിങ്ങൾ ആധുനികമായ ഏത് വ്യാഖ്യാനം നോക്കുക, എല്ലാവരും പറഞ്ഞു പറഞ്ഞ് ബ്രഹ്മത്തിൽ പോവും, യോഗത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ബ്രഹ്മജ്ഞാനത്തിലെത്തും. ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് അത്. യോഗ ശാസ്ത്രത്തെക്കുറിച്ചും സംഖ്യശാസ്ത്രത്തെക്കുറിച്ചും ശരിയായ ധാരണ ഇല്ലാത്തതുകൊണ്ട്, നമ്മൾ വ്യത്യാസം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. തിരിച്ച് അദ്വൈതിക്ക് ഇതിനെല്ലാം കൂട്ടിച്ചേർക്കും. കാരണം ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് സർവാപേക്ഷ? സംഖ്യനും യോഗിക്ക് സാധിക്കാത്ത കാര്യം അദ്വൈതിക്ക് സാധിക്കും. അദ്വൈതം പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യാം? ഈ യോഗത്തെയും കൊണ്ടുവരാം. അതാണ് ഇവിടെ വാചസ്പതിയും ചെയ്യുന്നത്. ബ്രഹ്മാകാര വൃത്തി എന്ന് പറയും. ഇത് സംഖ്യന്മാരും യോഗികളും പറയുന്ന വിവേകഖ്യാതി എന്ന് പറയും. ഖ്യാതി എന്ന് വെച്ചാൽ ജ്ഞാനം, വിവേകജ്ഞാനം, അതിൻ്റെ അദ്വൈത പതിപ്പാണ് ഇവിടെ പറയുന്ന ബ്രഹ്മാകാര വൃത്തി എന്ന് പറയും. അദ്വൈതത്തിന് അതിന് അവസരമുണ്ട് അങ്ങനെ മാറ്റി വ്യാഖ്യാനിക്കുന്നത്. കാരണം അത് അങ്ങനെ സ്വീകരിക്കാം, തെറ്റു പറയാൻ പറ്റില്ല. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. എന്താണ് അത്? ഭാഷകാരന്റെ പ്രക്രിയയല്ല. വാചസ്പതി മിശ്രൻ എന്ന് പറയുന്ന പ്രതിഭാശാലിയായ ഒരു ആചാര്യൻ ആവിഷ്കരിച്ച ഒരു രീതിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ബ്രഹ്മാകാര വൃത്തി അത് ശാസ്ത്രത്തിലൂടെ സമർത്ഥിക്കുക. ഈ പറയുന്ന കാര്യം അനുഭവത്തിലൂടെയും തെളിയിക്കാൻ പറ്റില്ല. അതാണ് ശാസ്ത്രയുക്തികളെ കൊണ്ട് അതിനെ സമർത്ഥിക്കണം, ഇങ്ങനെ സംഭവിക്കാം എന്നുള്ള കാര്യം. കാരണം ഒരാളുടെ ഇത് സത്തെന്നോ ചിത്തെന്നോ ആനന്ദമോ എന്ന് പറയുന്ന പോലെയല്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്, രഹസ്യമുള്ള കാര്യമാണ്. പക്ഷെ ഈ വൃത്തി എന്നൊക്കെ പറയുമ്പോൾ എന്താ? അത് ഒരാളുടെ ഉള്ളാണ്. അത് വേറൊരാൾക്ക് അറിയാൻ പറ്റില്ല, വേറൊരാൾക്ക് പറയാൻ പറ്റില്ല. പറയാം, പക്ഷെ ഒരാളുടെ അനുഭവം മറ്റൊരാൾക്ക് പ്രമാണം ആകുന്നെങ്ങനെ? ഒരാളുടെ അനുഭവം വേറൊരാൾക്ക് പ്രമാണമായാലേ അനുഭവത്തെ സംബന്ധിച്ച് അയാൾക്ക് പ്രമേയമുണ്ടാകുന്നു. അപ്പം അതിനൊരു വഴിയേ ഉള്ളൂ. എന്താണോ എൻ്റെ അനുഭവം നിങ്ങൾക്ക് പ്രമാണമാണെങ്കിൽ എന്താ വഴി? ഒരു വഴിയില്ല. അങ്ങനെ അനുമാനിക്കാം. അതേ, ഞാൻ സുഖിയാണെങ്കിൽ, ഞാൻ സുഖം അനുഭവിക്കുകയാണെങ്കിൽ എൻ്റെ മുഖം കാണുമ്പോൾ അറിയാം. നിങ്ങൾക്ക് അനുമാനിക്കാം ഇയാളിപ്പോൾ സുഖമാണ്. ഞാൻ കരയുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുമാനിക്കാം. എൻ്റെ അനുഭവങ്ങൾ പ്രമാണമാകും, അനുമാനത്തിലൂടെ പ്രമാണമാകും. ആന്തരികമായ അനുഭവം പ്രത്യക്ഷമാകത്തില്ല, അനുമാനത്തിലൂടെ. അല്ലെങ്കിൽ ഞാൻ പറയണം, പറയാം. പക്ഷെ ഇവിടെ ഒന്നും 100% ശരിയായി കൊള്ളുന്നുണ്ട്. എന്താ മുഖം വല്ലാതെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവരെ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പം എൻ്റെ വാക്യം പ്രമാണമാകുമോ? മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാതെ ഞാൻ ഇരുന്ന് കഴിഞ്ഞോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാൻ തന്നെ. ഇപ്പോൾ ആള് സ്ഥിതപ്രജ്ഞനാണ്. ഇവിടെയൊക്കെ ഹേതുവിന് ഒക്കെ വ്യഭിചാരം വരും. എന്ന് വെച്ചാൽ മാറ്റങ്ങൾ വരും, തീരുമാനിക്കാൻ കഴിയത്തില്ല. എപ്പോഴും അത് പ്രമാത്മകമായ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നില്ല. ആത്യന്തികമായിട്ട് അവനവൻ്റെ അനുഭവം എന്ന് പറയുന്നത് കേവലം അസ്വസമ്മേദ്യം, മറ്റൊരാൾക്കും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പറയുന്ന ബ്രഹ്മാകാര വൃത്തി എന്നെല്ലാം പറയുന്ന സാധനങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള വിശദീകരണങ്ങൾ ആ രീതിയിൽ പറയുന്നത് ഓരോരുത്തരുടെ അനുഭവം. ഒരാൾ പറയുന്നു എൻ്റെ അനുഭവമാണ്, ഒരാളുടെ അനുഭവത്തെ നോക്കി ചോദിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ്, അങ്ങനെയാണ് ഇത് വിശദീകരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രത്തിൽ വിശദീകരിക്കുന്ന എങ്ങനെ? ശാസ്ത്ര പ്രമാണം അനുസരിച്ച്, യുക്തി അനുസരിച്ച് അങ്ങനെ സംഭവിക്കാം എന്ന അത് പതിഞ്ചന് വിശദീകരിക്കുന്നു. വളരെ ശാസ്ത്രീയമായി വിശദീകരിക്കുന്നുണ്ട് വിവേകഖ്യാതിയെക്കുറിച്ച്. അപ്പം അത് കണ്ടുകൊണ്ടാണ് അതിനൊന്ന് പരിഷ്കരിച്ച് ബ്രഹ്മാകാര വൃത്തി ആയി മാറ്റിയത്. അപ്പോൾ അത് ശങ്കരാചാര്യർ പറയുന്ന ജ്ഞാനവും അതും കൂടെ കൂട്ടിച്ചേർത്ത് ചിന്തകൾക്ക് മാറ്റം ഉണ്ടാകാമല്ലോ, മാറ്റം ഉണ്ടാവണമല്ലോ. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്, ചതുർത്ഥി നാലാമത്തെ ജ്ഞാനം. കാരണം ഇത് ഇങ്ങനെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത് ചതുസൂത്രയിൽ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനത്തിൽ വളരെ വിശദീകരിച്ച് ഭാമതികാരം പറയുന്നുണ്ട്. നമ്മുടെ ചർച്ചയിൽ അത് കുറേ ഭാഗങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുമുണ്ട്. സഷാത്കരോതി വൃത്തിരൂപ നാന്തരീയം ഹി തസ്യഹ കൈവല്യം. നാന്തരീയകമാണ്. നാന്തരീയകം എന്ന് വെച്ചാൽ അവശ്യം ഭാവിയാണ്. കൈവല്യം നാന്തരീയത്തിനവശ്യം വ്യാപി വ്യാപകം എന്നൊക്കെ അർത്ഥമുണ്ട്. വ്യാപ്യം ഉണ്ടെങ്കിൽ വ്യാപകം സംഭവിച്ചു തന്നെ തീരണം, അതാണ് നിയമം. അതുകൊണ്ട് നാന്തരീയം എന്ന് പറഞ്ഞാൽ വ്യാപകം എന്നും അർത്ഥമുണ്ട്. സാക്ഷാത്കാരം എന്നപ്പോൾ ഭാമതികാരം പറയുന്നത് ബ്രഹ്മാകാര വൃത്തി, സാക്ഷാത്കാര വൃത്തി എന്ന് പറയും. ഇതുണ്ടെങ്കിൽ അടുത്ത് സാക്ഷാത്കാരം എന്ന് പറയുന്നത് സംഭവിക്കണം. സാക്ഷാത്കാരം ഇതിൻ്റെ ഫലമാണ്. അതെങ്ങനെ ഫലമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മഫലം പോലെയല്ല. ഈ വൃത്തി എന്ന് പറയുന്നത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അജ്ഞാനം സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തതും എന്നാൽ ഭാവമാണത്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അജ്ഞാനം ഭാവമാണോ അഭാവരൂപത്തിലാണോ? ഭാവരൂപത്തിലാണെങ്കിൽ തന്നെ സത്താണോ അസത്താണോ? ഇതെല്ലാം ഉപരിഗ്രന്ഥങ്ങളുണ്ട്. ഉപരിഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഭാഷകാരന് ശേഷമുള്ള ഗ്രന്ഥങ്ങളാണ് ഉപരിഗ്രന്ഥങ്ങളെന്ന് പറയുന്നത്. ഉപരി പിന്നീട് വന്നത് അല്ല. നമ്മൾ നോക്കുമ്പോൾ പ്രകരണ ഗ്രന്ഥങ്ങളിൽ നമ്മൾ പഠിക്കുന്ന പഞ്ചദശി, വിവേക ചൂടാമണി, ആത്മബോധം, തത്വബോധം ഇതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം ഭാഷ്യകാരന് ശേഷം ആചാര്യന്മാർ ഇതിങ്ങനെ വികസിപ്പിച്ചെടുത്താണ് അദ്വൈത ചിന്ത. അത് വികസിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? അദ്വൈതത്തിനെ എതിർക്കാൻ, പ്രധാനമായിട്ടും വിശിഷ്ടാദ്വൈതം. വിശിഷ്ടാദ്വൈതികളാണ് അദ്വൈതത്തിന് ഒരുപാട് ആക്രമണം നടത്തിയത്. അപ്പോൾ അവർക്കെതിരായിട്ട് അവരോട് ഇങ്ങനെയുള്ള സംവാദങ്ങൾ നടന്നപ്പോൾ അവരെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇതിനെ കൂടുതൽ കൂടുതൽ പരിഷ്കരിച്ചു. അതാണ് ഈ ഉപരിഗ്രന്ഥങ്ങളെന്ന് പറയുന്നത്. അവിടെയാണ് ഇതൊക്കെ കൂടുതൽ വിശദീകരിക്കുന്നത്. അപ്പോൾ അവിടെ ഇത് തന്നെ പറയുന്നു, ബ്രഹ്മാകാര വൃത്തി അത് അവിദ്യയെ അല്ലെങ്കിൽ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിക്കുന്നത് കൊണ്ട് മുക്തി ബ്രഹ്മകാര വൃത്തിയുടെ ഫലമാണോ അല്ലെങ്കിൽ ബ്രഹ്മകാര വൃത്തിയെന്നോ അപരോക്ഷജ്ഞാനമെന്നോ സാക്ഷാത്കാരമെന്നോ അഖണ്ഡാകാര വൃത്തിയെന്നോ ഇങ്ങനെയുള്ള പല പേരുകളിൽ പറയാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് വിശദീകരിക്കുന്നത്. സ്വാമി, ഈ ഫലം എന്ന് പറയുന്നതും ശാസ്ത്രത്തിന്റെ പ്രയോജനം എന്ന് പറയുന്നത് രണ്ടും ഒന്നാണ്. ഫലം എന്ന് പറയുന്നതും ശാസ്ത്രത്തിന്റെ പ്രയോജനം എന്ന് പറയുന്നത് മിക്കവാറും സ്ഥലത്ത് അത് ഒന്നാണ്. യാഗത്തിന്റെ ഫലം എന്താണ്? സ്വർഗം. എന്താ പ്രയോജനം? സ്വർഗം. അങ്ങനെ പറയും. നാന്തരീയം ഹി തസ്യഹ അവശ്യം ഭാവിയാണ്. ബ്രഹ്മകാര വൃത്തി അത് എളുപ്പം സാധിക്കുന്ന കാര്യമല്ല, ഒത്തിരി പണിപ്പെടണം. അതും അവിടെ വിശദീകരിക്കും. ഇത് ഓരോന്നിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഭാമതികാരന്റെ അഭിപ്രായം. തത്ര ആദ്യേ താവത് പ്രതിപത്തി വിദിത പദ തദർത്ഥസ്യ വിദിതവാക്യ ഗതി ഗോചര ന്യായസ്യ ചപുംസഹ ഉപപദ്യേതേ ഏവേദി എന്ന തത്ര കർമാപേക്ഷ. ഇപ്പോ ഈ ശ്രവണദ്വാര ശ്രവണജ്ഞാനം ഉപനിഷത്ത് ശ്രവണം, ഈ ഉപനിഷത്ത് ശ്രവണത്തിലൂടെ ജ്ഞാനം ഉണ്ടാവുക എന്ന് പറയുന്നത് എളുപ്പമുള്ള സംഗതിയല്ല. ഭാഗവതികാരൻ പറയുന്ന അനുസരിച്ച് തത്രേ താവത് ആദ്യേ താവത് പ്രതിപത്തി, ഈ പ്രതിപത്തി എന്ന് പറയുന്നത് അതിൽ രണ്ടും ആദ്യശ്രവണവും മനനവും രണ്ടും കൂടി ചേർത്ത് പറയാണ്. വിദിത പദ തദർത്ഥസ്യ പദ പദാർത്ഥ ജ്ഞാനം അത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ വേദം ഷടംഗത്തോടുകൂടി അധ്യയനം ചെയ്തവനേ ഉണ്ടാകത്തുള്ളൂ, അല്ലാത്തവർക്കുണ്ടാകത്തില്ല. ഇങ്ങനെയുള്ള ജ്ഞാനം അത് ശ്രവണത്തിലൂടെ ജ്ഞാനമെന്ന് പറയുമ്പോൾ അതില്ലാതെ എങ്ങനെയാ നിങ്ങൾ ഭാഷ, വേദത്തിൻ്റെ ഭാഷ, ആ ഭാഷ അറിയാത്ത ഒരാൾ ഒന്നിച്ചെന്ന് വേദം പറഞ്ഞ അയാൾക്ക് എന്ത് ബോധമുണ്ടാവും? അതുണ്ടാകത്തില്ല. അതുകൊണ്ട് ശ്രവണത്തിലൂടെ ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ വേദാന്ത ശ്രവണത്തിൽ തീർച്ചയായിട്ടും ഇത് അംഗീകരിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ പിന്നെ അതിന് പേരെ എന്ത് പറയണം? വേറെ ഏതോ ഒരു ഉപായത്തിലൂടെ ജ്ഞാനം ഉണ്ടായി, വേദ ശ്രവണത്തിലൂടെയല്ല. അത് സാധാരണ പറയുന്നുണ്ടോ, പുരാണ ശ്രവണത്തിലൂടെ ഉണ്ടായി, കഥകളുടെ ശ്രവണത്തിലൂടെ ഉണ്ടായി. ഇതൊന്നുമല്ല, ഗുരു പറഞ്ഞു കൊടുത്തു, ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞു കൊടുത്തു, അതൊക്കെ അംഗീകരിക്കാം. പക്ഷേ ഇവിടെ തമേതം വേദ അനുവചനേന ബ്രാഹ്മണാഹ വിവിധശന്തി യജ്ഞേന ദാനേന, അവിടെ വേദ അനുവചനേന വിവിധശന്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് അവിടുത്തെ ചർച്ച. അപ്പൊ വേദാനുവചനത്തിലൂടെ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ പദപദാർത്ഥ ജ്ഞാനം വേണമെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ആ സംസ്കൃത ഭാഷയിലുള്ള ഉപദേശത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ ശാസ്ത്രജ്ഞാനം വേണം എന്നാണ്. എന്നുവെച്ചാൽ ശാസ്ത്രജ്ഞാനം എന്ന് പറയുമ്പോൾ പദപദാർത്ഥജ്ഞാനത്തിന് എന്ത് വേണം? വ്യാകരണം പഠിക്കണം, അല്ല ജ്ഞാനം ഉണ്ടാവത്തില്ല. ഇതാണ് വാചസ്പതിയുടെ നിലപാട്. പദപദാർത്ഥജ്ഞാനം അങ്ങനെ അല്ലാതെ ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയിൽ ഉള്ള ജ്ഞാനത്തെ അംഗീകരിക്കണം, അത് പറയേണ്ടി വരും. അപ്പം ഇവിടെ അതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. ഇനി വേറെ ആർക്കെങ്കിലും ജ്ഞാനം ഉണ്ടാകുമോ, ഏതെങ്കിലും സിദ്ധന്മാർക്ക് ജ്ഞാനം ഉണ്ടാകും, അതൊന്നുമല്ല ഇവിടുത്തെ ചർച്ച. ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും പ്രമാണത്തെ ആശ്രയിച്ചുള്ള ചർച്ചയാണ്. അങ്ങനെ തന്നെ ഇതിനെ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ വിദിത പദ തദർത്ഥസ്യ വിദിത വാക്യ ഗതിഗോചര ന്യായസ്യ, അത് മനസ്സിലാക്കണമെങ്കിൽ വ്യാകരണം മാത്രം പോരാ, പിന്നെയോ മീമാംസ അതാവശ്യമാണ്. വിചാരം എങ്ങനെയാണ് വേദവാക്യങ്ങളിൽ നിന്ന് അർത്ഥത്തെ നിഷ്കർഷിക്കേണ്ടതാണ്. നമ്മൾ പല ഭാഗങ്ങളിലും ഭാഷിക വായിക്കുമ്പോൾ മനസ്സിലാകാം. ഭാഷ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഇവിടെ പോവും, മീമാംസാശാസ്ത്രത്തെ വലംബിക്കും. അതിങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥത്തെ നിർണയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മീമാംസ ന്യായം ഇല്ലാതെ മനസ്സിലാകും. അപ്പോൾ അത് പറഞ്ഞിരിക്കണം. അതുകൊണ്ട് പറയുന്നു മീമാംസ എന്ന് പറയുന്നതാണ് ഇവിടത്തെ മുഖ്യമായി വരുന്നത്. തർക്കമല്ല അത്, പിന്നെ രണ്ടാമതേ ഉള്ളൂ. സാറിന് തർക്കികന്മാർ ഉപയോഗിക്കുന്ന തർക്കമുണ്ടല്ലോ, അതിന് ശുഷ്ക തർക്കം എന്ന് പറയും. അതിന് അതും വരും മനനത്തിൽ, അതും ഒരു ഭാഗ്യമായി ഭാഗമായിട്ട് വരുമെങ്കിലും ഇവിടെ പറയുന്ന പദ തദർത്ഥ ജ്ഞാനത്തിന് വേണ്ടി വരുന്നത് എന്താണോ മീമാംസയാണ്. ഇതൊക്കെ ഭാഷകാരന് യോജിപ്പുള്ള കാര്യമാണ്. ഇതൊന്നും ഇവിടെ ഒന്നും ഭാഷകാരണം അത്ര വ്യത്യാസമില്ല. എന്തുകൊണ്ട്? ശ്രവണത്തിലൂടെ ജ്ഞാനം എന്ന് പറയുമ്പോൾ എങ്ങനെ ജ്ഞാനം ഉണ്ടായി? ഒരാൾക്ക് കേട്ടപ്പോൾ ജ്ഞാനം ഉണ്ടായി എന്ന് പറഞ്ഞു. എങ്ങനെ ജ്ഞാനം ഉണ്ടായി? ആ ഭാഷ അറിയാതെ ജ്ഞാനം ഉണ്ടാവും. ഭാഷ അറിയണമെങ്കിൽ ആ ഭാഷയിലൂടെ അർത്ഥജ്ഞാനം ഉണ്ടാകുന്നതിനുള്ള വഴിക്കൊക്കെ സഞ്ചരിക്കണം. അഭിമീമാംസ വേണ്ടി വരും. വിദിത വാക്യഗതി ഗോചരന്യാസ്. വാക്യഗതി, വാക്യ താല്പര്യത്തെ ഗോചരമാക്കുന്ന ന്യായം എന്നുവെച്ചാൽ വാക്യത്തിൻ്റെ താല്പര്യത്തെ മനസ്സിലാക്കേണ്ട ന്യായം എന്ന് പറയുമ്പോൾ എന്ത് ന്യായമാണ്? ന്യായം അതറിയുന്നവനായിരിക്കണം. ചെപ്പും സഹ ഉപപദ്ധ്യതേ, അവനെ സംബന്ധിച്ച് മാത്രമേ ഇത് ശരിയാകത്തുള്ളൂ. ശ്രവണത്തിലൂടെയുള്ള ഞാൻ എന്നുവെച്ചാൽ ഉപനിഷത് ശ്രവണത്തിലൂടെ ശ്രവണവും മനനം, ശ്രവണം മനനം ചേർത്ത് ഉപദ്ധ്യതേ. ഇത് ഭാഷകാരനും യോജിപ്പുള്ള കാര്യം തന്നെയാണ് അത് പറയുമ്പോൾ. അതുകൊണ്ടാണ് ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന ഈ ശാസ്ത്രത്തിന് വ്യാഖ്യാനം എഴുതിയതുകൊണ്ടാണ്. അവിടെ ഇത് തന്നെയാണ് ആശ്രയിക്കുന്നത്, ഇത്രയും തത്വങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയും പ്രൗഢമായൊരു വ്യാഖ്യാനം എന്തിനു എഴുതി? അപ്പോൾ ഒരാൾ പദപദാർത്ഥജ്ഞാനം, അതും വാക്യാർത്ഥജ്ഞാനം വരെ, അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വാക്യാർത്ഥജ്ഞാനത്തിന് പദാർത്ഥജ്ഞാനം കാരണമാണ്. അപ്പോൾ രണ്ടും അവിടെ വരുന്നു, വ്യാകരണവും മീമാംസയും. അതിലൂടെ ഈ ശ്രുതിയുടെ താല്പര്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഭാഷകാരൻ ഭാഷ എഴുതിയത്. അതിനാവശ്യമുള്ള സ്ഥലങ്ങളിൽ തർക്കത്തെ ആശ്രയിക്കുന്നു. വിദിതവാക്യഗതി ഗോചരസ്യ പുംസ ഉപപദ്യദേവേദി എന്ന തത്ര കർമാപേക്ഷ. ഇവിടെ കർമ്മത്തിൻ്റെ അപേക്ഷയില്ല. ഇത് ഈ കർമാപേക്ഷ ഇല്ല എന്ന് പറയുന്ന ഭാഗം മാത്രം പൂർവപക്ഷം, ബാക്കിയെല്ലാം സിദ്ധാന്തമാണ്. ഇതിൽ കർമാപേക്ഷ ഇല്ല എന്നുള്ള പൂർവപക്ഷത്തെ വിശദീകരിക്കുന്ന ഭാഗമാണ്. അതിൽ ആ കർമാപേക്ഷ ഇല്ല എന്ന് പറയുന്ന ഭാഗം വിട്ടിട്ട് ബാക്കിയെല്ലാം സിദ്ധാന്തമാണ്, ഭാഷ്യക്കാരൻ്റെ അഭിപ്രായമാണ്. പലപ്പോഴും കർമാപേക്ഷ ഇല്ല എന്ന് പറയുന്നത് പൂർവപക്ഷം. നേരത്തെ സിദ്ധാന്തം, ഇപ്പൊ സിദ്ധാന്തമല്ല, ഇപ്പൊ മാറിയത്. അതല്ലേ നേരത്തെ ഇവിടെ ചോദിച്ചത്? എന്നാ വിരുദ്ധം ഇതം വചനം അപേക്ഷതേ ആശ്രമകർമാണ് വിദ്യ അപേക്ഷതേ. നിങ്ങൾ നേരത്തെ പറഞ്ഞ് അപേക്ഷിക്കുന്നില്ല, പറയുന്നു അപേക്ഷിക്കുന്നു. അതില് അപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് പൂർവപക്ഷത്തെ വിശദീകരിക്കുന്നു. അല്ല, ഒരു കർമാപേക്ഷ ഒഴിച്ച് ബാക്കിയെല്ലാം സിദ്ധാന്തമാണ്. ചിന്താമയീം തൃതീയാം പ്രതിപത്തിം പ്രസുവാതേ ഇതിന തത്രാവി കർമാപേക്ഷ. ഇത് രണ്ടും ശ്രവണ മനനങ്ങൾ എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ ചിന്താമയി ആയ പ്രതിപത്തിയെ, ജ്ഞാനത്തെ പ്രസുവാതെ. ഏത് രൂപമാണ് പ്രസുവാതെ? പ്രഥമ ദ്വിവചനം. ഏകവചനം എങ്ങനെയാണ്? ഏത് ഗണമാണ്? എന്നും കറക്റ്റായി പഠിച്ചിരിക്കുന്നു. നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എല്ലാം എനിക്ക് മാറിപ്പോയി ഒരുപാട്. ഇപ്പൊ എന്നെക്കാളും നിങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇനി ഇതൊന്നും പറഞ്ഞ് എനിക്ക് നിങ്ങളുടെ മുമ്പ് ഷൈൻ ചെയ്യാൻ പറ്റത്തില്ല, കയ്യിന്ന് പോയി. ചിന്താമയീം തൃതീയാം പ്രതിപത്തിം പ്രസവാതേ, പ്രസവിക്കുക എന്നാണെന്ന് വെച്ചാൽ അതിൽ നിന്നുണ്ടാകുന്നു. ജനിക്കുന്നു. ഇതിന് തത്രാവി കർമാപേക്ഷ എന്നുവെച്ചാൽ ഈ രണ്ടിൽ നിന്നും ശ്രവണ മനനങ്ങളിൽ നിന്ന് ഈ വിദിത മുമ്പ് പറയും വിദിത പദ പദാർത്ഥ ജ്ഞാനസ്യ ഭാഷകാരൻ പറയാത്ത ഇതേ കാര്യം തന്നെ അത് പറഞ്ഞത് ഭാഷകാരൻ വേദത്തെ ആശ്രയിച്ചുള്ള ജ്ഞാനമെന്ന് പറയുമ്പം അവിടെ ഈ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ആ ശ്രവണ മനനങ്ങളിൽ നിധ്യാസനത്തെ ജനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ ഫലമായി മാതാപിതാക്കളിൽ നിന്ന് സന്താനം ജനിക്കുന്നു എന്ന് പറയുന്നു. ജനനം സ്വാഭാവികമാണ്, സ്വാഭാവികമായും അതുകൊണ്ടാണ് ഇവിടെ ദിവനം പ്രയോഗിച്ചത്. രണ്ടിനെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്, തേ എന്ന് പറയുന്ന കർത്താവാണ് ഏത് ഗ്രഹയുടെ പ്രസുവാദി. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കാൻ ആരും പറഞ്ഞിരേണ്ട കാര്യമില്ല. ആ ശ്രവണ മനനങ്ങൾ എന്തിന്? ചിന്താമയീം തൃതീയാം പ്രതിപത്തിയും, ചിന്താമയിയായ. അപ്പൊ ഈ നിരുധ്യാസനം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ കൊട്ടത്തേങ്ങയൊന്നുമല്ല, അതും ചിന്ത തന്നെയാണ് എന്ന് പറയുന്നു. ധ്യാനം എന്ന് പറഞ്ഞാലും ചിന്ത തന്നെയാണ്, അല്ല വേറെ എന്തോ ഒരു സാധനമാണ് എന്നുള്ളതല്ല, അതും ചിന്ത തന്നെയാണ്. ഇതിന് ഭാഷകാരൻ ഭാവന എന്നും പറയും, അല്ല വാചസ്പതി മിശ്ര ഭാവന എന്നും പറയും. അത് ശ്രവണ മനനങ്ങൾ കഴിഞ്ഞാൽ, ശ്രവണം കഴിയുക എന്ന് വെച്ചാൽ ശ്രവണ മനനങ്ങളിൽ ഒരാൾക്ക് ദൃഢത വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് സംഭവിക്കണമെന്ന്. മനസ്സിന് ഏകാഗ്രതയുണ്ടെങ്കിൽ ചിന്ത ഏകാഗ്രമാകുന്നു. മനസ്സിന് ഏകാഗ്രത എന്ന് പറയുന്നത് പരിശീലനം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. മനസ്സിന്റെ ഏകാഗ്രത പരിശീലിച്ചിട്ട് ആൾക്കാരെന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്യുന്നു, മെന്റലിസ്റ്റുകളല്ല. അപ്പം മനസ്സിൻ്റെ ഏകാഗ്രത പരിശീലിച്ചിട്ടാണ് അവർ വേറൊരു ഉദ്ദേശത്തോടുകൂടി ഒരു താല്പര്യത്തോടുകൂടി ചെയ്യുന്നു, അവർക്കത് സാധിക്കാൻ പറ്റുന്നു. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു, പരിശീലനമാണ്. അതുപോലെ ശ്രവണ മനനങ്ങളെന്ന് പറയുന്ന ഒരു പരിശീലനമാണ്. അപ്പോൾ അത് നിധ്യാസനത്തിൽ എത്തിച്ചേരുന്നു. ഇവിടെയാണ് പലതരത്തിലുള്ള അബദ്ധധാരണകളും ആൾക്കാരുടെ മനസ്സിലിരിക്കും. അപ്പോൾ അത് ശരിയായ ലക്ഷ്യബോധത്തോടുകൂടി ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഗതി സംഭവിക്കുന്നത്. ഇപ്പോൾ ശാസ്ത്രം എന്ന് പറഞ്ഞ് കേട്ടാൽ തന്നെ എന്തോ ഐത്തമുള്ള സാധനമാണെന്നാണ് മനുഷ്യൻ്റെ മനസ്സിലിരിക്കുന്നത്. ആയിത്തമുള്ള സാധനമാണ്. പ്രത്യേകിച്ചും ആധ്യാത്മിക ജീവികൾക്ക് ശാസ്ത്രം ആയിത്തമുള്ള സാധനമാണ്. അതൊക്കെ അബദ്ധമായ ധാരണകളാണ്. ഇവിടെ പറയുന്നതിനെ കുറിച്ച് തന്നെയാണ്. ശ്രവണ മനനം എന്ന് പറയുന്നത് ശാസ്ത്രത്തെ അവലംബിക്കാതെ സാധിക്കുന്ന കാര്യമല്ല, ശ്രുതിയെ അവലംബിക്കാതെ. അതൊരാൾ ശരിയായ രീതിയിൽ ശ്രവണ മനനങ്ങളിൽ കൂടി മുമ്പോട്ട് പോയാൽ സ്വാഭാവികമായിട്ടും അയാളുടെ മനസ്സ് നിധ്യാസനത്തെ ഉണ്ടാക്കും, ഏകാഗ്രത വരും. പക്ഷെ വിചാരം ശ്രവണം എന്നാൽ തത്വനിഷ്ഠമായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കണ്ണടച്ചിരുട്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ണടച്ച് ഇരട്ടാക്കിയാലേ മനസ്സിന് ഏകാഗ്രത വരൂ എന്നൊന്നുമില്ല. ഈ പറയുന്ന രീതിയിൽ ശ്രവണ മനനങ്ങളിലൂടെയും അവിടെ അങ്ങനെ മനസ്സെത്തിച്ചേർന്നേ മതിയാവൂ. പക്ഷെ ഏത് ശ്രവണം ഏത് മനനം ചെയ്താൽ പറ്റും? അത് പറ്റത്തില്ല. ഈ ശ്രവണ മനനം എന്ന് പറയുന്നത് ഇവിടെ വാചസ്പതി മിശ്രൻ അംഗീകരിക്കുന്ന കാര്യമാണ്, ഭാഷകാരൻ അംഗീകരിക്കുന്ന കാര്യമാണ്. വാസ്തവത്തിൽ ഈ ശ്രവണ മനനമാണ് യോഗത്തിന്റെ അടിസ്ഥാനം. യോഗിയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷെ എന്ത് സംഭവിക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യോഗശാസ്ത്രത്തിൻ്റെ ഈ ശ്രവണ മനനങ്ങൾ എന്ന് പറയുന്നത് വിട്ടിട്ട് ഇന്ന ആൾക്കാർ യോഗം എന്ന് പറഞ്ഞ് സ്വീകരിച്ചിരിക്കുന്നത് നിത്യാസനം മാത്രം, അതാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ട്? ആൾക്കാരുടെയൊക്കെ മനസ്സിലിരിക്കുന്ന യമ നിയമ ആസന പ്രാണായം പ്രത്യാഹാര ധാരണ ധ്യാന സമാധി അഷ്ടാംഗങ്ങളാണ്, ഇതേ ഉള്ളൂ മനസ്സിൽ. ബാക്കിയുള്ളതെല്ലാം പോയി. ബാക്കി എന്തൊക്കെയാണോ പതഞ്ജലി പറഞ്ഞത് ശ്രവണ മനനങ്ങളെ കുറിച്ച് പറഞ്ഞതെല്ലാം നഷ്ടപ്പെട്ടു. ആൾക്കാർക്ക് അതറിയത്തില്ല. ഉണ്ട്. അവിടെയും യോഗശാസ്ത്രത്തിൽ പോലെ ശ്രവണ മനനങ്ങൾ കഴിഞ്ഞിട്ടാണ് നിധ്യാസനത്തിൽ വരുന്നത്. അത് ശ്രവണ മനനങ്ങളെ കുറിച്ച് വളരെ വിശദമായി പതഞ്ജലി പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നേരെ ഡയറക്റ്റ് എവിടെ പോവും? നിത്യാസനത്തിൽ പോവും. കണ്ണടച്ചിരുട്ടാവും എന്നുള്ളതെല്ലാം വിശ്വസിച്ച് ഒന്നും ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല. എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത്യല്പം, കാര്യമായൊന്നും സംഭവിക്കത്തില്ല. ഇവിടെ പതഞ്ജലി യോഗം അല്ലെന്ന് പറയാൻ പറ്റും. ഒരു ഭാഗം മാത്രം പതഞ്ജലി എത്രയോ സൂത്രങ്ങളിലും യോഗത്തിന്റെ എന്തെല്ലാം കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്ന അതിന്റെ ഒരു അനുഷ്ഠാന ഭാഗമാണ് ഈ അഷ്ടാംഗങ്ങളെന്ന് പറയുന്നു. എല്ലാ അനുഷ്ഠാനമാണ്, ശ്രവണ അനുഷ്ഠാനമാണ്, മനനു അനുഷ്ഠാനമാണ്, നിധ്യാസനം എന്ന് പറയുന്ന അനുഷ്ഠാന ഭാഗമാണ് ഭാഗത്തിലാണ് വരുന്നത്. അതിനെ ക്രമപ്പെടുത്തിയാണ് പറഞ്ഞത്. യമ നിയമാസന പ്രാണായാമ പ്രത്യാഹാരം, അത് യോഗസൂത്രങ്ങളൊക്കെ വിവരമുള്ളവർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അവരിതിനെല്ലാം സമഗ്രമായി പ്രതിപാദിക്കുന്നു. അല്ലാതെ കേവലം ആ ഒരു ഭാഗം മാത്രമാണ്, അത് തന്നെ അപൂർണമാണ്. അഷ്ടാംഗം തന്നെ ഇന്ന് വികലാംഗ യോഗമാണ്. പിന്നെ ബാക്കിയുള്ളതിൻ്റെ കാര്യം പറയാൻ അതില്ല. അത് കാലം കൊണ്ട് വരുന്ന മാറ്റം എന്ന് പറയാനെ പറ്റും. അല്ലാതെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത് എന്നതാണോ, നമുക്ക് കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിൽ എന്നതൊക്കെയാണ് സംഗതി എന്ന് അറിഞ്ഞിരിക്കുന്നത്. നമുക്ക് ചിലപ്പം അതിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ നമുക്ക് കഴിയത്തില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഇവിടെ പറയുന്നത് ശ്രവണ മനനങ്ങൾ നിധ്യാസനത്തെ സ്വാഭാവികമായി ഉണ്ടാക്കുന്നു എന്നാണ്. നിധ്യാസനം എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമില്ല. മനസ്സിന് ഒരു ഏകാഗ്രത ഉള്ള ഒരാളിനെ സംബന്ധിച്ച് ഏകാഗ്രത ഒരു തരത്തിലും പ്രയാസമുള്ള കാര്യമില്ല. യോഗശാസ്ത്രം പറയുന്ന ഏകാഗ്രത ഏതെങ്കിലും തരത്തിൽ സമ്പാദിച്ചു കഴിഞ്ഞാൽ ആ ഏകാഗ്രത എവിടെയും ഉപയോഗിക്കാം, ഏത് വിഷയത്തിലും ഏകാഗ്രത പ്രയോഗിക്കാം എന്നാണ്. അത് പരിശീലനം കൊണ്ട് സാധിക്കണം. അത് പരിശീലനത്തിനുള്ള വഴിയാണ് അഷ്ടാംഗ യോഗത്തിൽ എന്നുള്ള സൂത്രത്തിലൂടെ പറയും. അതിനനുബന്ധിയായി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് വാചസ്പതി മിശ്രന്റെ ഈ വിശദീകരണം പോകുന്നത്. അവിടെ രണ്ടും ഒരുപോലെ തന്നെ. അപ്പൊ ഇത് സിദ്ധാന്തം തന്നെയാണ്. തേവച ചിന്താമയി തൃതീയാം പ്രതിപത്തിം പ്രസുവാദേതി തത്രാവി കർമാപേക്ഷ. അത് പൂർവപക്ഷം. അവിടെയും കർമ്മത്തിന്റെ അപേക്ഷ ഇല്ല. നിത്യാസനം ചെയ്യുന്നതാണ് എന്തിനാ കർമ്മം? എന്ത് കർമ്മം ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. അതെങ്ങനെ? നിങ്ങൾക്ക് ഏകാഗ്രമായിരുന്നു ധ്യാനിക്കണം. ഒരു പ്രവൃത്തി ഇവിടെ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പോയാൽ ഏകാഗ്രത നഷ്ടപ്പെടും. രണ്ടും കൂടെ ഒരേ സമയം നടക്കത്തില്ല. പിന്നെ പറയുന്ന എന്താണ്? ഈ ഏതെങ്കിലും മഹാത്മാക്കളുടെ ഉദാഹരണം പറഞ്ഞിട്ട് അവർ എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടും അവരെ ഒന്നും ബാധിച്ചില്ല എന്ന് പറയും. അതൊരു സാധകന് നടക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നോക്കുക, എന്തെല്ലാം ഏർപ്പാടുകളായിരുന്നു കയ്യിലുണ്ടായിരുന്നു, എന്നിട്ട് എന്തെങ്കിലും സ്പർശിച്ചോ, ഒന്നും സ്പർശിച്ചില്ല. എല്ലാ പരിപാടികളും കയ്യിലില്ലാത്ത ഒരു വേലത്തരവില്ലായിരുന്നു, പക്ഷെ ഒന്നും സ്പർശിച്ചിട്ടില്ല. അത് സാധാരണ മനുഷ്യന് സാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് അതുപോലെ നിധ്യാസനം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നടക്കും? ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. അപ്പോൾ നിധ്യാസനം വേണമെങ്കിൽ ശരിക്കും വേണമോ? അപ്പോൾ ഇത് കർമ്മത്തെ ഉപേക്ഷിച്ച് ഇരിക്കാൻ പറ്റും. കർമ്മത്തെ ഉപേക്ഷിച്ച് അത് ചെയ്യാൻ പറ്റും. ആ പിന്നെ വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. എന്താണോ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ഏകാഗ്രമായി ചെയ്യാം, അത് വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏകാഗ്രമായി ചെയ്യാം. അല്ലാതെ തിരിച്ചു പറ്റത്തില്ല. തിരിച്ചു ചെയ്യാൻ പോയി കഴിഞ്ഞോ അങ്ങനെ നിർബന്ധം പിടിച്ചോ, എനിക്ക് നിധ്യാസനം ധ്യാനം ചെയ്യുമ്പോൾ തന്നെ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതിന് ഭഗവാൻ കൃഷ്ണനാവണം, എന്നാലേ പറ്റും. അല്ല, ചെയ്യുന്ന പ്രവൃത്തികൾ ഏകാഗ്രമായി ചെയ്യുന്ന മിടുക്കന്മാരെല്ലാം ചെയ്യുന്നതാണ്. അത് കഴിയുമെങ്കിൽ നല്ലതാണ്. അപ്പൊ ഇവിടെ അതുകൊണ്ട് പറയുന്നു, അതിന്റെ ഫലമായിട്ട് എന്ത് വരുന്നു? നിത്യാസനം സംഭവിക്കുന്നു, അവിടെ കർമ്മത്തിന്റെ അപേക്ഷയില്ല എന്ന് പൂർവ്വപക്ഷി പറയുന്നത് ശരിയല്ലേ? പിന്നെ എവിടെയാ കർമാപേക്ഷയുള്ളതെന്നാണ്. അതിൽ കർമാപേക്ഷ ഇല്ല എന്ന് പറയുന്ന ഭാഗം സിദ്ധാന്തത്തിൽ ഇനി വിശദീകരിക്കും. എങ്ങനെയാണ് പിന്നെ കർമാപേക്ഷ വരുന്നത്, എങ്ങനെ വരുന്നില്ല എന്നുള്ള കാര്യം ബാക്കി സിദ്ധാന്തം തന്നെയാണ്. സാച ആദര നൈരന്തര്യ ദീർഘകാല സേവിത സാക്ഷാത്കാരവതീം അധത്തെ. ഇത് പൂർണ്ണമായും യോഗസൂത്രത്തിന്റെ വ്യാഖ്യാനമാണ്. യോഗശ്ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിരോധിക്കും? അതിനെന്താ ഉപായം പറഞ്ഞത്? യോഗസൂത്രം പഠിച്ചിട്ടുണ്ടല്ലോ. അതിനു മുമ്പ്, അതിനു മുമ്പാണോ? മുമ്പെന്ന് പറഞ്ഞാൽ പിമ്പാണ്. അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ. ഇത് ഇത് ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് എല്ലാവർക്കും സ്വീകാര്യമായ കാര്യങ്ങളാണ്. ഇതൊന്നും അദ്വൈതത്തിനെതിരല്ല. അഭ്യാസം വൈരാഗ്യം എന്ന് പറയുന്ന അദ്വൈതത്തിന് എന്താ വിരോധം വരും? ഭഗവാൻ കൃഷ്ണന് എന്തെയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമുക്ക് ആവശ്യമില്ലാത്ത സാധാരണ മനുഷ്യന് ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല. അത് കഴിഞ്ഞടുത്ത് എന്താ പറയുന്നത്? പിതർദ്ദനാഭ്യാമെന്നുള്ളതല്ലേ? അഭ്യാസ വൈരാഗ്യ അഭ്യാന്ത നിരോധ. ഇവിടെ യോഗികളെ തട്ടിയിട്ട് നടക്കാൻ വഴിയടക്കം വയ്യാത്ത സ്ഥലമാണ്. എന്റെ അടുത്ത തത്ര സ്ഥിതോ യത്നോ അഭ്യാസ. അത് കഴിഞ്ഞാണ് പറയുന്നത് സതു ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി. അതുകൊണ്ടാണ് ദൃഢഭൂമി എന്നുണ്ടാവും. ഇവിടെയാണ് ഭാമതികാരം കുറച്ച് യോഗത്തിലേക്ക് മാറുന്നത്. ദൃഢഭൂമി എന്ന് പറയുന്നു. ഈ ദൃഢഭൂമി എന്ന് പറയുന്നത് അതിൻ്റെ വ്യത്യാസം, യോഗികൾ പറയുന്ന ദൃഢഭൂമി, ഭാഷ്യകാരൻ പറയുന്ന ദൃഢബോധം. ഭാഷ്യകാരൻ ഇതിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നത് എന്താണ്? ദൃഢബോധം. പതഞ്ജലി പറയുന്ന എന്താണ്? ദൃഢഭൂമി. ഈ ദൃഢഭൂമിയിലാണ് വാചസ്മീശ്വരം പിടിച്ചിരിക്കുന്നു. ദൃഢബോധം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? അത് തന്നെ, ഇല്ലാത്ത അറിവ്. അതാണ് ദൃഢബോധം. ദൃഢഭൂമി അതല്ല. ദൃഢഭൂമി യോഗശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. യോഗശാസ്ത്രത്തിൽ പറയുന്ന അതി പറയുന്ന തരത്തിലുള്ള സമാധിയൊന്നും കിട്ടിയില്ലെങ്കിലും ദോഷമുണ്ട്. പക്ഷെ അതി പറയുന്ന സാധനകൾ, യമനിയമം, ആർക്കും ഉപേക്ഷിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. പക്ഷെ അത് എങ്ങനെ രണ്ടിടത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ വ്യത്യാസമുണ്ട്. അദ്വൈതി എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നത്? ഇവിടെ അതിലിവിടെയാണ്, ഇവിടെ മുതലാണ് ഭാമതികാരൻ എന്റെ പ്രക്രിയയിൽ വ്യത്യാസം വരുന്നത്. ആ ദൃഢഭൂമി എന്നുള്ള സ്ഥലത്ത്, ദൃഢബോധം എന്ന് പറയുന്നിടത്താണ് വ്യത്യാസം വരുന്നത്. ഇത് നിങ്ങൾ ഇവിടെ വരുമ്പോഴാണ് യോഗസൂത്രങ്ങൾ വ്യാഖ്യാനിക്കുന്നവർ നേരെ ഇതെല്ലാം വിട്ടിട്ട് അദ്വൈതത്തിലേക്ക് പോകുന്നു. ഈ വേർതിരിവ് തിരിച്ചറിവില്ലാത്തതുകൊണ്ട്.